ഗുരുദേവൻ എന്താണ് സമൂഹത്തിന്റെ മൊത്തം മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഉപദേശങ്ങൾ എങ്ങനെയാണ്? പിന്നെ ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, ആ പ്രവർത്തനം നേരിട്ട് ആ പ്രവർത്തനം നടന്നത് സാമുദായികമായിട്ടാണ്, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് എല്ലാ സമുദായങ്ങളെയും സ്വാധീനിച്ചു. കേരളത്തിൻ്റെ അന്നത്തെ ഒരു ചുറ്റുപാടനുസരിച്ച് എല്ലാവരും ജാതിയുമായി വളരെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി ചേർത്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്ന ആൾക്ക് സാധിക്കുന്ന കാര്യം. അതിന്ത്യയിൽ അങ്ങനെ എല്ലാവരെയും ചേർത്ത് ഒരു പ്രവർത്തനം സാധിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഗുരുവിന്റെ കാലത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ നല്ലൊരു അളവിൽ കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തിച്ചവരാണ് ഗാന്ധി, ദേശീയ പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സായിപ്പന്മാരെ തുടങ്ങി വെച്ചാണെങ്കിലും പിന്നീട് അത് അങ്ങോട്ട് പ്രവർത്തിച്ചു വന്നു. അത് പിന്നെ ഒരു പൊതു ലക്ഷ്യം മുമ്പോട്ട് വെച്ചു, സ്വാതന്ത്ര്യം. അപ്പോൾ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ ജാതികളും ആദിവാസികളും ഉൾപ്പെടെ അതിനോട് സഹകരിച്ച് പ്രവർത്തിച്ചു. അത് രാഷ്ട്രീയമായതുകൊണ്ടാണ് അത് സാധിച്ചത്. പക്ഷെ ഗുരുവിന്റെ പ്രവർത്തനം ആ രീതിയിലായിരുന്നില്ല. ഗുരുവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സമുദായത്തെ കേന്ദ്രീകരിച്ചായിരുന്നു നേരിട്ടുള്ള പ്രവർത്തനം. പക്ഷെ അത് എല്ലാവരും സ്വാധീനിച്ചു. ഗുരുവിന്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് മറ്റത് അസാധ്യമായതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോ എന്താണ്, അന്ന് സാമുദായികമായി അടിച്ചമർത്തപ്പെട്ടവര്, താഴ്ന്നവര്, അങ്ങനെ താഴ്ന്നവര്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും യോജിപ്പിക്കാൻ പറ്റില്ല. അത് ചരിത്രപരമായ ഒരു പ്രതിസന്ധി എന്ന് പറയും. എല്ലാവരെയും ആ ഒരു ഇതിൽ യോജിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം സമുദായങ്ങളുടെയൊക്കെ താല്പര്യം വേറെ വരെയാണ്. അടിച്ചമർത്തപ്പെട്ടവർക്കൊക്കെ മേളിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. മേളിലിരിക്കുന്നവർക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് പ്രവർത്തനം അങ്ങനെ കേന്ദ്രീകരിച്ചത് സാമുദായികമായാണെങ്കിലും പക്ഷെ അതിന്റെ സ്വാധീനം എല്ലായിടത്തും ഉണ്ടായി. പക്ഷെ ഉപദേശത്തിൽ എന്താണ്, ഒരു എല്ലാവരെയും മനുഷ്യരെല്ലാവരും കണ്ടുകൊണ്ടുള്ള ഉപദേശമാണ്. അതുകൊണ്ടാണ് ആ ഉപദേശം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയത്. പ്രവർത്തനങ്ങളും എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, പ്രധാനമായും രണ്ട്. ക്ഷേത്രവും വിദ്യാലയവും സ്ഥാപിച്ചപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയിട്ടല്ല. എല്ലാവർക്കും ആരാധിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവിടെ ഗുരുവിന്റെ കാഴ്ചപ്പാട്, അനുയായികൾ പലയിടത്തൊക്കെ തടസ്സം ഉണ്ടാക്കിയെങ്കിലും ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ അവിടെ എല്ലാവർക്കും ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതാണ് ആ കാഴ്ചപ്പാടെന്ന്, കാഴ്ചപ്പാടിന്റെ വ്യത്യാസം അതാണ്. അനുയായികൾ അത് ഉൾക്കൊണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഗുരുവിന്റെ ക്ഷേത്രങ്ങളിൽ തന്നെ മറ്റു പലരെയും കയറ്റാൻ പാടില്ല എന്നൊക്കെ വാശി പിടിച്ചവരുണ്ടെന്നും, പഴയ മാമൂലുകളിൽ വിശ്വസിച്ചിരുന്ന ജനങ്ങളുടെ കാഴ്ചപ്പാടുകളാണ്. അപ്പോ അങ്ങനെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപദേശങ്ങൾ കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളിനാണ്. എന്താണ് സന്യാസം എന്ന് പറയുമ്പോൾ ഭിക്ഷാടനമെന്ന് പറയാൻ പറ്റില്ല. ഭിക്ഷാടന സന്യാസം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമേ ഗുരുവിന്റെ സന്യാസത്തിയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. സന്യാസമുണ്ട്, ഭിക്ഷാടനം. അപ്പോ ഈ ഇങ്ങനെയുള്ള ആധ്യാത്മികമായ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക്, പൊതുവെ ആൾക്കാർ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഈ വാസന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരികയും പ്രവർത്തിച്ച വാസന ഉണ്ടാകത്തില്ലേ, അപ്പോൾ പ്രവൃത്തി പാടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പോ പഴയ വിശ്വാസം അനുസരിച്ച് പറയണം, പണ്ടത്തെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ പ്രവർത്തിച്ച വാസന ഉണ്ടാകും, ശരിയാണ്. അങ്ങനെ പറയുന്നുണ്ട്, പ്രവർത്തിച്ച വാസന ഉണ്ടാകും. പക്ഷെ വാസന ഇല്ലാതെ പ്രവർത്തിക്കണമെന്ന് പറയുന്നതാണ് ആത്മീയമായ പ്രവർത്തനങ്ങൾ. അതും ഈ ശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ഗീതയിലും മറ്റും പറയുന്ന അതാണ്. അങ്ങനെ വാസനകളെ സൃഷ്ടിക്കാതെ പ്രവർത്തിക്കുക എന്ന് പറയും. ഏത് പ്രവൃത്തിയും അവിടെ യുദ്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഗീതയുടെ ഉപദേശങ്ങളിൽ വരുമ്പം പറയും, പശ്യൻ ശ്രമൻ സ്പൃശൻ ചിത്രൻ അശ്വനൻ സുഖൻ ശ്വസനം വിസർജൻ ഉന്മിഷൻ നിമിഷൻ നിമിഷ കണ്ണടയ്ക്കുക, തുറക്കുക, ഇരിക്കുക, കിടക്കുക, നടക്കുക തുടങ്ങിയ സർവ്വ പ്രവൃത്തികളും മനുഷ്യന്റെ. ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് പ്രവൃത്തിയല്ല, കണ്ണടയ്ക്കുന്നതും തുറക്കുന്നതും പോലും ഈ പറയുന്ന നേരത്തിൽ വാസനയൊന്നും ഇല്ലാതെ ഒരാൾക്ക് പ്രവർത്തിക്കാം. കാരണം അവിടെ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിനാണ് പ്രാധാന്യം. അപ്പൊ അവിടെ അഹന്തിയും മമതയും ഇല്ലാതെ ത്യാഗബുദ്ധിയോടുകൂടി ഈശ്വരസ്മരണയോടുകൂടി ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൻ ആത്മാവാണെന്നുള്ള വിചാരം കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വാസന അവനെ ബന്ധിക്കില്ല എന്നാണ്, വാസന ഉണ്ടാകത്തില്ലെന്നാണ്. അപ്പൊ വാസനയെ ഒഴിവാക്കാനും പ്രവൃത്തിയാണ് വഴി എന്ന് പറയുന്നുണ്ട്. പഴയ ശാസ്ത്രം ഗീത പോലെയുള്ളത് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രവർത്തിച്ചാൽ വാസന ഉണ്ടാവും എന്ന് പറയുന്നതിന് അർത്ഥമൊന്നും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, എന്താണ്, ത്യാഗത്തോടുകൂടി പ്രവർത്തിക്കുക, അവന് ദോഷം. പക്ഷെ അവനവന് ദോഷം വരരുത്, സമൂഹത്തിനും ദോഷം വരരുത്. ഇതാണ് ഈ പഴയ കാഴ്ചപ്പാടും ഗുരുവിന്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ വിദ്യാരണ്യ സ്വാമി പറയുന്നത്, അല്ലെങ്കിൽ ശങ്കരാചാര്യർ പറയുന്നത്, കർമ്മത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. അത് പക്ഷേ ശങ്കരാചാര്യർ പറയുന്നത് വളരെ സങ്കുചിതമായൊരു ഏർപ്പാടാണ്. ഇന്നത്തെ സമൂഹത്തിന് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഏറ്റവും അപരിഷ്കൃതവും ഏറ്റവും പ്രാകൃതവുമായ അഭിപ്രായമാണ് ശങ്കരാചാര്യർ പറയുന്നത്. എന്തോന്നു, ബ്രാഹ്മണൻ മാത്രം അങ്ങനെ ചെയ്യുക. ബ്രാഹ്മണന്റെ പ്രവൃത്തിയും ബാക്കിയുള്ളവരുടെ പ്രവൃത്തിയും തമ്മിൽ എന്താ വ്യത്യാസം? ജാതിയിലാ പറയുന്നത്, ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമൊന്നും കർമ്മത്തെ ഉപേക്ഷിക്കാനേ പാടില്ല, അവരെല്ലാം ചെയ്യണം. ക്ഷത്രിയനാണ് യുദ്ധം വരച്ചത്, ബ്രാഹ്മണൻ മാത്രം എന്ത് ചെയ്യണം, അക്കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭിക്ഷാടനത്തെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യന്റെ ദൃഷ്ടിയിൽ എന്തൊക്കെ മനുഷ്യന്റെ എന്തൊക്കെ ഗുണം, മേന്മ, നേട്ടങ്ങൾ ആർജിക്കാൻ പറ്റും, അതെല്ലാം ആദ്യം പോകേണ്ട ആർക്ക്? ബ്രാഹ്മണന്. മുഴുവൻ ചെന്ന് ചേരേണ്ട ഇവിടെ ബ്രാഹ്മണന്. പിന്നെ ബാക്കിയുള്ളവർക്കും ആകാം, പക്ഷെ ബ്രാഹ്മണന് കിട്ടി അത്രയും പാടില്ല, കുറച്ച് കുറയും ബാക്കിയുള്ളവർക്ക്. തികച്ചും അപരിഷ്കൃതമായ ഒരു ചിന്തയാണ്. അതിലാണ് ഈ അവിടെയാണ് ഈ പറയുന്ന വാസനയോ അത് ഇതൊക്കെ പറയുന്നത്. ഗുരുവിന്റെ ഈ പുസ്തകം എടുത്ത ശിഷ്യന്മാർക്ക് പോലും ഇതൊന്നും അറിയത്തില്ല. ആൾക്കാരെല്ലാവരും ധാരണ പകർത്തുകയാണ് കർമ്മത്യാഗം എന്നൊക്കെ പറഞ്ഞു. പുസ്തകം എഴുതി കഴിഞ്ഞാൽ അത് കർമ്മം ആകത്തില്ല, പുറത്തിറങ്ങി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ കർമ്മമാകും എന്നൊക്കെ വിചാരിക്കുന്നത് വലിയ അബദ്ധമാണ്, ശുദ്ധാസംബന്ധമാണ്. അവർക്ക് ശങ്കരാചാര്യർ പറഞ്ഞത് അറിയത്തില്ല. ഗുരു പറഞ്ഞത് അറിയത്തില്ല. ഒരു ശങ്കരാചാര്യരെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ശങ്കരാചാര്യ ബ്രാഹ്മണർക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങള്, ശങ്കരാചാര്യ സ്വന്തം ജാതിക്ക് വേണ്ടി പറഞ്ഞത്, സ്വന്തം ജാതി എന്ന് പറയേണ്ടി വരും, കാരണം ബ്രാഹ്മണർക്ക് ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആള് തീർച്ചയായിട്ടും ബ്രാഹ്മണ ജാതി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിരന്തരം അവരെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ആൾ തീർച്ചയായിട്ടും ആ ജാതിപ്പെട്ട ആളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യം എന്താ? ജാതിപ്പെട്ട ആണെന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എഴുത്തുകയും. അങ്ങനെ ആ ഒരു ജാതിക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങള് ഈ ശൂദ്രന്മാര് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണെന്ന് ധരിച്ചിട്ട് ശങ്കരാചാര്യ അനുകരിക്കുന്നു, കർമ്മമൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നത് ശുദ്ധാസംബന്ധമാണ്. ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ശങ്കരാചാര്യരുടെ അസൽ സ്വരൂപം എന്താണെന്ന് തൊലി പൊളിച്ച് പുറത്ത് കാണിക്കണം. അതാ ചെയ്യേണ്ടത്. ശങ്കരാചാര്യർ എന്താ ചെയ്തത്? അത് വലിയ സാമൂഹികമായും ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്തത് ശങ്കരാചാര്യർ. തത്വചിന്തയൊക്കെ ശരി, അതവിടെ ഇരിക്കട്ടെ. മനുഷ്യനെ വിഭജിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചോളാം. നിങ്ങള് ശങ്കരാചാര്യരുടെ ഭാഷ്യം ശരിക്ക് പഠിച്ചാലായിരുന്നു മനസ്സിലാവും. ശങ്കരാചാര്യ പേരിൽ പിൽക്കാലത്ത് പലരും പല എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും വായിക്കരുത്. ശങ്കരാചാര്യ ഭാഷ്യം വായിക്കണം. നിങ്ങളൊരു പക്ഷെ ഇനി വായിച്ചൊന്നും വരത്തില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ പറയാം. ശങ്കരാചാര്യ എന്താണോ മനുഷ്യന്റെ സാമൂഹിക പുരോഗതിക്ക് പുറംതിരിഞ്ഞ നാളാണ്, ആറ് പിന്തിരിപ്പനാണ്. അതും ഗുരുവിന്റെ കാഴ്ചപ്പാടുമായിട്ട് ഒരിക്കലും താരതമ്യപ്പെടുത്താനേ പറ്റത്തില്ല. ഗുരു ആധുനിക ലോകത്ത് ജീവിച്ച ആധുനിക മനുഷ്യനാണ്. ഗുരു എന്ത് ചെയ്തു? മുഖത്തെല്ലാം ഒന്നായി കളി നാപ്പെട്ട നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും അന്നത്തെ ചുറ്റുപാടിൽ കുറെയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പറയട്ടോ, ഈ ആവശ്യമില്ലാത്ത എന്താണ് പൊക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ സത്യസന്ധമായി പറയട്ടെ, ഒരു അന്നത്തെ ചിന്താപടി വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്നു. തന്റെ ചുറ്റുപാടിൽ കഴിയുന്നത്ര രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇത്രേ ഞാൻ പറയട്ടോ. ഇന്നത്തെ എന്താണ് ആൾക്കാർ പറയുന്ന പോലെ ആവശ്യമില്ലാത്ത സ്തുതികളൊന്നും എന്റെ നാക്കിന് വഴങ്ങുന്ന കാര്യമില്ല. ഞാൻ എന്താണ് ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കി എനിക്ക് മനസ്സിലാകുന്നു ഞാൻ പറയും. ഇപ്പൊ ഒരിക്കലും ശങ്കരാചാര്യമായിട്ട് തെരഞ്ഞെടുപ്പെടുത്താൻ പാടില്ല ഗുരുവിന്. അക്കാര്യത്തിൽ തത്വചിന്തയുടെ കാര്യത്തിലുള്ള പറയുന്നു, ഗുരുവിന്റെ മൊത്തത്തിലുള്ള ഗുരുവിന്റെ ദർശനം എന്ന് പറയും, ഗുരുവിന്റെ കാഴ്ചപ്പാട്, ഗുരുവിന്റെ പ്രവൃത്തി, അത് ഈ പൗരോഹിത്യവാദികളുടെ കാഴ്ചപ്പാടുമായിട്ട് ഒരിക്കലും യോജിക്കുന്നതാണ്. ഒരു ജാതിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ചിന്തിച്ച ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടുമായിട്ട് ഒരിക്കലും യോജിക്കുന്നു. രണ്ടായി തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പൊ ശങ്കരാചാര്യ പറഞ്ഞു കർമ്മം ചെയ്ത വാസന വരുമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു, ശരി. അപ്പോ വാസന വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യാതിരിക്കണം. ആര് കർമ്മം ചെയ്യാതിരിക്കണം? ബ്രാഹ്മണൻ. അപ്പൊ ഈ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ വാസന പിടിച്ച് നശിച്ചുപോട്ടതാണോ വിചാരിച്ചത്? അവരോട് കർമ്മം ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല അല്ലേ. കർമ്മം ചെയ്താൽ വാസന വരും, അതുകൊണ്ട് കർമ്മം ചെയ്യരുതെന്നാണ് ശങ്കരാചാര്യ സിദ്ധാന്തം. എന്തിനത് ബ്രാഹ്മണരോട് മാത്രം പറഞ്ഞു? മറ്റുള്ള മനുഷ്യരൊപ്പം നശിക്കണമെന്നല്ലേ ഉദ്ദേശം. അവരോട് എന്തിനു കർമ്മം ചെയ്യാൻ പറഞ്ഞു? കർമ്മം ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വാസന പെരുത്ത് പെരുത്ത് അവർ പോട്ടെന്നാണ്. അങ്ങനെ ഇനി വാസനയുടെ കാര്യങ്ങൾ വരുമ്പോൾ ഗുരുവിനും കാഴ്ചപ്പാടുണ്ട്. അത് ഞാൻ പറയാം. പക്ഷെ പൊതുവായി പറയുമ്പം എന്താണ് ശങ്കരാചാര്യർ പറയുന്ന കർമ്മത്യാഗം, സന്യാസം, ഭിക്ഷാടനം എല്ലാം കേവലം ബ്രാഹ്മണർക്ക് വേണ്ടി, ഒരു ജാതിക്ക് വേണ്ടി പറഞ്ഞാണ്. അതില്ല, സുരേഷ് ഗോപിയാണ് അങ്ങനെ ജനിക്കാൻ കാത്തിരിക്കുന്നത്. അടുത്ത ജന്മത്തിൽ എന്താണ് ഇങ്ങനെയുള്ള ഈ സിനിമാ നടന്മാരെയൊക്കെ ആരാധിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ബോധമില്ലാത്ത മനുഷ്യന്മാർ അവരെയൊക്കെയാണ് ജനങ്ങൾ അവരുടെയൊക്കെ കേട്ടിട്ടാണ് ആൾക്കാർ പറയും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് ബോധമില്ല. ഇവർക്കൊക്കെ എങ്ങനെ ബോധമുണ്ടാവും? കാരണം ഇവരൊക്കെ എന്തുകൊണ്ടത് പറയുന്നു? പരമ്പരയായി അവരിത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനത്തിൽ നിന്ന് അവർക്ക് മുക്തരാകാൻ പറ്റുന്നില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്ത്? ഈ അടുത്ത കാലത്ത് ഒരു ചാനലിൽ പറഞ്ഞാണ് നാരായണ ഗുരുവിന്, നാരായണ ഗുരു ഗുരുദേവൻ തന്നെയാണ്. ആ ഗുരുദേവൻ അതിന് ബ്രാഹ്മണരോട് വലിയ ബഹുമാനമായിരുന്നു. അതുകൊണ്ട് ഗുരുവിനെ ഞങ്ങളൊക്കെ ബ്രാഹ്മണരായിട്ടാണ് കാണുന്നത്. ഞങ്ങളെന്ന് വെച്ചാൽ ബ്രാഹ്മണർ. ഒരാൾ ചാനൽ ചേച്ചി, നിങ്ങളാരെങ്കിലും കേട്ടായിരുന്നു? ഞാൻ നേരിട്ട് കേട്ടതാ. ഞങ്ങൾക്കെല്ലാം, ഞങ്ങളെല്ലാം ഗുരുവിനെ ബ്രാഹ്മണനായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട്? ഞങ്ങളെ ബഹുമാനിച്ചു. മനസ്സിലായി? അപ്പൊ ഗുരു പിന്നെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതി ഇത് പരസ്യമായിട്ട് പറയുന്നതാണ്. ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരൊറ്റ ആൾ പോലും ഇത് ചോദ്യം ചെയ്തിട്ട് ഇപ്പറഞ്ഞ അസംബന്ധമാണ്. ഗുരു ബ്രാഹ്മണരെയൊക്കെ ബഹുമാനിച്ചു, അപ്പൊ ബാക്കി ജാതിക്കാരെയൊക്കെ അപമാനിച്ചെന്നല്ലേ എന്റെ അർത്ഥം? ധ്വനി വേറെ, അല്ലെങ്കിൽ വേറെ ഉള്ളവരെ ബഹുമാനിച്ചില്ല, അല്ലെങ്കിൽ അത്രയും ബഹുമാനിച്ചില്ല. ബ്രാഹ്മണനെ എത്ര ബഹുമാനിച്ചു അത്രയും മറ്റുള്ളവരെ ബഹുമാനിച്ചില്ലെന്നല്ലേ വരുന്നത്? അപ്പോ ഗുരുവിനെ ബഹുമാനിക്കാൻ ഇയാള് സ്വയം ഞാൻ ബ്രാഹ്മണനാണ് എന്ന് കരുതിക്കൊണ്ട് അയാൾ സ്വയം പറയുകയാണ്, ഗുരുവിനെ ഞാൻ ബ്രാഹ്മണനായി കണക്കാക്കുന്ന എന്തുകൊണ്ട്? ബ്രാഹ്മണരെ ബഹുമാനിച്ചുകൊണ്ടെന്നാണ്. ഈ ബ്രാഹ്മണരെ ബഹുമാനിച്ചു എന്ന് പറയുന്ന സംഭവം എന്താണെന്നറിയാമോ? എന്താണ്? അനു അദ്വൈതാശ്രമത്തിൽ അന്ന് ജസ്റ്റിസ് സദാശിവരല്ലേ അന്നും അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗുരു എന്താണോ ആശ്രമത്തിൽ കയറാ സമയത്ത് കിണ്ടിയിൽ വെള്ളമെടുത്ത് പുള്ളിയുടെ കാലിൽ ഒഴിച്ചു കൊടുത്തു എന്ന് പുള്ളി ഒരു അനുസ്മരണത്തിൽ പറയുന്നുണ്ട്. ശരിയായി. അപ്പോ ഗുരു അങ്ങനെ ആ മനുഷ്യന്റെ, അദ്ദേഹം ഗുരുവിന്റെ ഭക്തനായിരുന്നു. മനസ്സിലായി? ഈ പറയുന്ന ആള് ഗുരുവിന്റെ ഭക്തനായിരുന്നു. ഗുരുവിനെ വളരെ ബഹുമാനിച്ചിരുന്ന ആളാണോ അദ്ദേഹം? അപ്പൊ അങ്ങനെ ഒരു ആളിന്റെ അത് സ്വാഭാവികമാണ്. അപ്പോ അത് അയാള് ബ്രാഹ്മണ ജാതി ആയതുകൊണ്ടാണ് ഗുരു ബഹുമാനിച്ചത്. അത് ആ കാര്യം പറയുന്നില്ല. അയാള് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതി അഭിമാനം വിട്ടിട്ട് അയാളൊരു ഭക്തനായി ഒരു ജിജ്ഞാസുവായി ഗുരുവിന്റെ അടുത്ത് ചെല്ലുകയും ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും ചെയ്തപ്പോ അങ്ങനെ എത്രയോ പേര് ഗുരുവിനെ അന്ന് ജാതി മത ചിന്ത കൂടാതെ എത്രയോ പേര് ഗുരുവിനെ ഗുരുവായി അംഗീകരിച്ചു. അപ്പൊ തന്നെ ബഹുമാനിക്കുന്നവരെ താനും ബഹുമാനിക്കുക എന്ന് പറയുന്നതാണ് ഏത് ഗുരുവിന്റെ ശിഷ്യന്മാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഗുരുവിന്റെ ശിഷ്യന്മാർക്കും അതറിയത്തില്ല, മറ്റുള്ളവർക്കും അറിയത്തില്ല. നമ്മൾ ഒരാളെ ബഹുമാനിച്ച് നമ്മൾ തിരിച്ചും ബഹുമാനം അത് കാണിക്കണം എന്നുള്ളതാണ്. ഈ രായാക്കന്മാരെ പോലെ അല്ല. രായാക്കന്മാരാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ ബഹുമാനം വാങ്ങാനുള്ള ആളാണ്, നിങ്ങളൊക്കെ എനിക്ക് ബഹുമാനം തരേണ്ട ആളാണെന്ന് ചിന്തിക്കുന്നത് ആരാണ്? രായാക്കന്മാരാണ് പഴയ. അങ്ങനെയായിരുന്നല്ലോ ഗുരുദേവൻ. ഗുരുവിനെ ആൾക്കാർക്ക് ബഹുമാനിച്ചിരുന്നു. ഇത് തന്നെ ഒരു അടയാളം അദ്ദേഹം പറയുന്നു. പണ്ട് ക്രിസ്തു ശിഷ്യന്മാരെ എങ്ങനെയാണോ ശിഷ്യന്മാരോട് പ്രവർത്തിച്ചത് അതുപോലെയാണ് എനിക്ക് തോന്നിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടാവും. ആരും വായിച്ചിട്ടുണ്ട്? നിങ്ങൾ പിന്നെ എന്താ വായിക്കുന്നത്? ഞാൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഗുരുവിനെ ബഹുമാനിച്ചവരെ ഗുരു ബഹുമാനിച്ചു എന്നുള്ളതാണ്. ആരുടെ? അല്ല, അങ്ങനെ സംഭവിച്ചിരിക്കാം. ഗുരു എന്ന് വെച്ചാൽ ഗുരു എല്ലാരെയും ബഹുമാനിച്ചിരുന്നു. ബാക്കിയുള്ളവർ ഗുരുവിനെ ബഹുമാനിക്കുന്ന ഗുരുവിന്റെ തെറ്റാണ്. അത് ഗുരുവിന്റെ തെറ്റല്ലല്ലോ. പിന്നെ ഒന്ന് ആലോചിക്കണം, രാജഭരണകാലമാണ്. രാജഭരണകാലമാണ് ആ കാലഘട്ടത്തില് ആൾക്കാരുടെ കൾച്ചർ വേറെ ആണ്. എന്നിട്ടുകൂടിയും ഗുരു അങ്ങനെ ഒരു നിലപാടെടുത്ത് ഏതെങ്കിലും ഒരു ജാതിയെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടല്ല. ഗുരു എല്ലാവരെയും ബഹുമാനിച്ചു. ഇത് ഒരാൾ രേഖപ്പെടുത്തി, ഇനി ബാക്കിയുള്ളവരൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഇന്നത്തെ ഈ ഗുരുവിന്റെ ശിഷ്യന്മാർക്ക് അറിയത്തില്ല. അവരിങ്ങനെ കാലം നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടെ ഒന്ന് തടവിട്ട് പോ എന്ന് കാലം നീട്ടി വെച്ചു കൊടുക്കുകയാണ്. അസംബന്ധമാണ് ഇത് ഈ കാണിക്കുന്നതൊക്കെ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ അഭിപ്രായം. കാലം മാറിപ്പോയി. നമ്മുടെ ആശ്രമത്തിലെ നടപടിക്രമങ്ങൾ എന്തെന്ന് വെച്ചാൽ നടന്നോട്ടെ, കാലം മാറിയാണ്. രാജഭരണകാലമല്ലേ ഇത്, വേറെ കാലം. ഇന്നൊന്നുണ്ട്, പഴയ സന്യാസ ദീക്ഷാവിധികളിൽ പറയുന്നത് സന്യാസം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ശിഷ്യന് ഉയർന്ന പീഠത്തിലിരുത്തി ഗുരു സാഷ്ടാംഗം നമസ്കരിച്ച് പാദോപചാര പൂജ ചെയ്യണമെന്നാണ് പഴയ സന്യാസി വിധി. ഉണ്ടോ? ഉണ്ടായിരുന്നു. ആരോ ഗുരു ശിഷ്യനെ പൂജ ചെയ്യണോ? ശിഷ്യൻ ഗുരുവിനെ പൂജ ചെയ്തു കഴിഞ്ഞാൽ അവസാനം ശിഷ്യൻ ഗുരു ശിഷ്യനെ പൂജിക്കണമെന്നാണ്. ഇവിടുത്തെ സ്വാമ്യാർ ചെയ്യോ? ഭയങ്കര സമ്പ്രദായ സന്യാസമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു എന്താണ് ജാതീയമായ മഹത്വം കൊണ്ടല്ല. അപ്പൊ ജാതീയമായ മഹത്വത്തെ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ശങ്കരാചാര്യ. ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്, ക്ഷത്രിയ നീചനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ താഴോട്ട് വീഴുന്നാലും നീചു. ഈ നാല് വർണ്ണമല്ല, അതിനപ്പുറം ഉള്ള ബാക്കിയുണ്ടായിരുന്ന ജനങ്ങൾ അന്ന് പൊതുവെ ചണ്ടാളന്മാരെന്നൊക്കെ വിളിച്ചിരുന്നവര് മനുഷ്യനായിട്ട് കൂടി ശങ്കരാചാര്യ കണക്കാക്കിയിട്ടില്ല. പിന്നെ അല്ലേ, അവരുമായിട്ട് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഭാഷ്യത്തിൽ. ഈ ജാതികളുമായിട്ട് ജാതികളുമായിട്ട് പരസ്പരം അവരെ കാണാനോ സംസാരിക്കാനോ അവരോടുമായിട്ട് ഒരേ ഇടപാടും പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നൂടെ എഴുതി വെച്ച ആളാണ് അധകൃതർ. അവരുമായിട്ട് ഒരു തരത്തിലുള്ള സമ്പർക്കവും പാടില്ല എന്നൂടെ എഴുതി വെച്ച ആളാണ് ഭാഷ്യത്തിൽ. അപ്പൊ ഈ വാസന എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഞങ്ങള് എന്താണ് പ്രവൃത്തിയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്. ശങ്കരാചാര്യ അത് പറഞ്ഞ് ശരിയാണ്. അത് സ്വന്തം ജാതിക്ക് വേണ്ടി പറഞ്ഞാണ്. മറ്റുള്ള ജാതിക്കാർ പ്രവർത്തിച്ചാലും വാസന ഉണ്ടായാലും അന്ന് ശങ്കരാചാര്യർക്ക് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് വാസന എന്ന് പറയുന്നത് പഴയൊരു വിശ്വാസമാണ്. അതെന്താണ് പൂർവ്വജന്മത്തിൽ, പൂർവ്വജന്മം എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ്. ഭാവിജന്മം ഒരു വിശ്വാസമാണ് മനുഷ്യന്റെ. അത് വിശ്വസിക്കാം. നമ്മൾ വിശ്വസിക്കരുതെന്ന് പറയാൻ വേറെ ഒക്കെ അവകാശമൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വാസനയും മറ്റു കാര്യങ്ങളൊക്കെ അംഗീകരിക്കാം. വിശ്വസിക്കാത്തവർക്ക് മനുഷ്യന്റെ സ്വഭാവ വിശേഷമായിട്ട് ഇതിനൊക്കെ അംഗീകരിക്കാം. അപ്പൊ അത് എന്താണ് തന്നെ ബാധിക്കാതിരിക്കാൻ, പ്രവൃത്തിയിലും തന്നെ ബാധിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് ഗീതയും മറ്റും പറയുന്ന. അതാണ് അതുകൊണ്ട് സന്യാസി പ്രവർത്തിക്കണം എന്ന് തന്നെ. പിന്നെ ഗുരുവിന്റെ പരമ്പരയിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ ഗുരുവിന്റെ പരമ്പരയിൽ ഗുരു തന്റെ ശിഷ്യന്മാരെ നമ്മള് രേഖപ്പെടുത്തിയിരിക്കുന്ന ശിഷ്യന്മാർ ഇങ്ങോട്ട് വന്ന ആ ശിഷ്യന്മാരാരും തന്നെ ഞങ്ങൾക്കിങ്ങനെ ഒരു പ്രത്യേക ഉപദേശം തന്നിട്ട് ആ ഉപദേശം അനുസരിച്ച് സമാധി ശീലിക്കണം എന്ന് ഗുരു പറഞ്ഞതായിട്ട് പിൽക്കാലത്തായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. ഒരുപക്ഷെ ആദ്യകാലത്ത് ശിവലിംഗ സ്വാമിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതാരും അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടൊന്ന് അറിയാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സമാധിക്കുള്ള ഒരു ഉപദേശ പാരമ്പര്യം, ഒരു ഉപദേശ രീതി ശിവഗിരിയിലുള്ള സമയം പോട്ടെ, ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണെന്നും ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്നും സ്വയം അവകാശപ്പെടുന്ന നടരാജഗുരു പോലും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഇന്ന ഒരു ഉപദേശം എനിക്ക് തന്നു, ബ്രഹ്മവിത്ത് വരൻ വരിയാൻ വരിഷ്ഠ ഇങ്ങനെയുള്ള പദവിയിലൊക്കെ കടന്നു കിടന്ന് പോകുന്നതിന് ഒരു ഉപദേശം തന്നിട്ടുണ്ടെന്ന് ഞാൻ അങ്ങനെ എവിടെയും രേഖപ്പെടുത്തിയായിട്ട് എനിക്കറിയത്തില്ല. ഒരു കൂട്ടർ പറയുന്നത് നടാഗുരുവാണ് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെന്നാണ്, ബാക്കിയുള്ളവർക്കും ഗുരുവിന് അത്രയും പ്രിയമില്ലെന്നാണ്. എന്നാ പിന്നെ നടാഗുരു രേഖപ്പെടുത്തി വയ്ക്കണ്ടേ? ബ്രഹ്മവിത്ത് വരിഷ്ഠനാകാൻ എന്ത് ഉപദേശമാണ് കൊടുത്തത്? അങ്ങനെ ഒന്നുമില്ല. ഞാനാകെ ഇവിടെ വന്നപ്പോ കണ്ടത് എന്താണ്, ഗുരുവിന്റെ ശിഷ്യന്മാരിൽ നിന്ന് നേരിട്ട് സന്യാസീകരിച്ചെന്ന് ഞാൻ കണ്ടത് പ്രകാശാനുസ്വാമി. പ്രകാശാനുസ്വാമി എടുത്ത് ഞാൻ ചോദിച്ചത് നേരിട്ട് എന്തെങ്കിലും ഉപദേശം കിട്ടിയിട്ട്, ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ്. പ്രകാശാനുസ്വാമിക്ക് അറിയാം നമ്മള് കപ്പയ്ക്ക് കിളയ്ക്കുക, ഇതാണ് സ്വാമിക്ക് അറിയാം. അധികം നിന്ന് സ്വാമിക്ക് സമാധി ഉണ്ടാകാനുള്ള പരിപാടിയൊന്നും ആർക്കും പറഞ്ഞു കൊടുത്തിട്ടൊന്നും. എന്നിച്ചിട്ട് പറയുന്നത് സുബ്രഹ്മണ്യ ഉപാസകനായിരുന്നു, ആ സുബ്രഹ്മണ്യ ഉപാസനയും ഇങ്ങോട്ട് ആർക്കും പറഞ്ഞു കൊടുത്തതായിട്ട് പിൽക്കാലത്ത് ഒന്നും കേട്ടിട്ടില്ല. നടാഗുരുവിന് പറഞ്ഞു കൊടുത്തിട്ടില്ല സുബ്രഹ്മണ്യ ഉപാസൻ അങ്ങനെയൊന്നും. പക്ഷെ സമാധിയിലൂടെ വാസനയെ നശിപ്പിക്കാം, സമാധി പരിശീലിക്കുന്നവർക്ക് അത് ഗുരു പറയുന്നുണ്ട്. അതാണെന്താണ് സമാധിയെ കുറിച്ച് പറയുന്നിടത്ത് വീണ്ടും വാസനകൾ പെരുത്ത് പഴയതുപോലെ തന്നെ പ്രപഞ്ചം തോന്നിയാൽ വീണ്ടും എന്ത് ചെയ്തത്? ഇതെല്ലാം ചിത്തിലൊടങ്ങി അടക്കി ചിത്തായി നിൽക്കണമെന്നൊക്കെ ഗദ്യത്തിൽ ഗദ്യകൃതി പറയുന്നു. അത് മറക്കാൻ പാടില്ല. പിന്നെ ബ്രഹ്മവിത്ത് വരൻ വരിയാൻ മരിഷ്ഠൻ എന്ന് പറയുന്നതും അങ്ങനെ വാസനയെ ഇല്ലാതാക്കി എന്നതിനെ വ്യാഖ്യാനിക്കാം. സമാധിയിരിക്കുക എന്ന് പറയുമ്പം എന്താണ് അവിടെ ചിത്തവൃത്തി നിരോധം സംഭവിച്ച് വാസന ഇരിക്കുന്നതാണ്, വാസന ഇല്ലാതെ ഇരിക്കുന്നതാണ്. അതും ഗുരു പറയുന്നുണ്ട്. പക്ഷേ തന്റെ സന്യാസി ശിഷ്യന്മാർക്ക് അത് പറഞ്ഞില്ലെന്ന് ഞാൻ പറയുന്നു. ഗുരു അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശിഷ്യന്മാരുടെ ഉപദേശത്തിൽ അവരാരും തന്നെ ശിഷ്യന്മാരുടെ ഉപദേശത്തിൽ ഗുരു അത് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഊഹിക്കാനേ പറ്റും. ഒന്ന്, അതിന്റെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇനിയുള്ള കാലഘട്ടത്തിൽ അത്തരം പരിപാടികളൊന്നും പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം പറയാതിരുന്ന, അതെന്റെ ഒരു ഊഹമാണ്. അല്ലെങ്കിൽ ശിഷ്യ പരമ്പരയിൽ നിന്നും നിൽക്കണ്ടേ? ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ തലമുറ അത് ചെയ്തിരിക്കണം എന്ന് ഗുരു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഇത് പറയത്തില്ലല്ലോ. ത്യാഗപൂർവം കർമ്മം ചെയ്യണമെന്ന് ഒരു പറയത്തില്ലല്ലോ. ഒരു ത്യാഗത്തോടുകൂടി കർമ്മം ചെയ്യാനാ പറഞ്ഞത്. അല്ലാതെ സമാധി ഇങ്ങനെ ശീലിച്ച് വരിഷ്ഠ പദവിയിലെത്തിച്ചേർന്ന് ശരീരം ഉപേക്ഷിക്കാനുള്ള ഒരു ഉപദേശം അങ്ങനെ പിൽക്കാലത്ത് കൊടുത്തായിട്ട്. ഇനിയിപ്പോ ചിലർ പറയുക അത് ശിവലിംഗ സ്വാമിക്കൊക്കെ കൊടുത്തിരിക്കും. ശിവലിംഗ സ്വാമി കൊടുത്താലും ശിവലിംഗ സ്വാമി എന്താ ചെയ്തത്? ശിവലിംഗ സ്വാമി പോയി ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ച് ക്ഷേത്രമൊക്കെ പോയിട്ട് അവിടെ അങ്ങനെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടായിരുന്നു. അല്ല, സമാധി ശീലിച്ചല്ലേ. എവിടെയാണ് ആ സ്ഥലം? ചാറോക്കാട്. ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. സ്വാമി പോയിച്ചിരുന്ന ക്ഷേത്രവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. സ്വാമി അവിടെ പോയി മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടായിരുന്നു. അല്ലാതെ എന്താണോ വരിഷ്ഠ പദവിയിലേക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നതല്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാമോ? അവർക്ക് അത് മാത്രം ചെയ്യാൻ പറ്റും. പിന്നെ ശിവലിംഗ സ്വാമിയുടെ ഡയറിയിൽ ഞാൻ കണ്ടതിൽ അതിൽ എഴുതിയിരിക്കുന്ന ഒരു ഹനുമാൻ ഉപാസന, ഹനുമാൻ ഉപാസിക്കുന്ന എങ്ങനെയാണ്? അത് ഒരു നാടൻ രീതിയാണ്. നമ്മുടെ ഈ പഴയകാലത്ത് നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ പ്രചരിച്ചിരുന്ന ഒരു ഹനുമാൻ ഉപാസനയുടെ ഒരു രീതിയാണ്. ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഉപാസനയാണ് നമ്മുടെ ഈ എന്താണോ അതെന്താ പറയുന്ന ഒരു നാട്ടുമ്പുറത്തെ ഒരു ഉപാസന രീതിയെ കുറിച്ച് അത് എഴുതി വെച്ചിരിക്കുന്നുള്ളതുകൊണ്ട്. പിന്നെ ചില മന്ത്രങ്ങൾ, ദേവി ഉപാസന മന്ത്രങ്ങളൊക്കെ കണ്ടു. അതിന് വിശദമായി എഴുതി വെച്ചിരിക്കുന്നത് അത് ഞാൻ കണ്ടാണ്. ആ ഡയറി സച്ചിദാനന്ദ സ്വാമിയുടെ കാണും ഉണ്ടെന്ന എന്നോട് പറഞ്ഞത്. അത് ഉണ്ടെന്നാണ്. ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ടെന്നും എനിക്ക് അതിന്റെ കോപ്പി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത പ്രസിഡന്റ് ആയതിനു ശേഷം എന്നോട് പറഞ്ഞാണ്. എന്നോട് പറഞ്ഞതാ, ഞാൻ ചോദിച്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഏത്? അല്ല, അതിവിടെ വെച്ച് ഞാൻ കണ്ടതാ. ജാനസ്വാമിയുടെ മുറിക്കകത്തിരുന്ന ഒരു പെട്ടിക്കകത്തിരുന്ന് ഞാൻ കണ്ടതാണ്. ഞാൻ കണ്ടത് അതിന്റെ തമ്പുരാൻ സ്വാമി കൊണ്ട് ഞാൻ അന്ന് ഇവിടെ ആദ്യം ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങിച്ചു. ഫസ്റ്റിൽ ആ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ നിന്ന് വൃതംബരാൻ സ്വാമി കൊണ്ട് അതിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വയ്പ്പിച്ചു. അത് പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സ്വാമി അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചു. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഞാനും എടുത്ത് വെച്ചത്, പക്ഷെ അത് ചെതിര് കയറി നശിച്ചു. പിന്നെ അതിൻ്റെ ആ ഹനുമതി ഉപാസന ഞാനൊരു ഡയറിയിൽ എഴുതിയിട്ടായിരുന്നു. അത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ്. ഞാനിങ്ങനെ പല സ്ഥലത്തും ഇതൊക്കെ വരികെട്ടി പോയപ്പോൾ അതൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളത് കണ്ടെത്തണം. ഞാൻ എന്തായാലും എഴുതി വെച്ചാൽ. അപ്പൊ അത് ഒറിജിനൽ ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്ക് തന്നെയാണ്. അതിന് വേറെ ഒന്നുമില്ല. വൈദ്യമഠത്തിന്റെ ഇപ്പുറത്തെ ആ മുറിയുണ്ടല്ലോ, നമ്മൾ തുറന്ന് വളക്ക് കൊടുത്താൻ കയറുന്ന മുറി, അതിനകത്തൊരു നിജാൻ സ്വാമി താമസിച്ചത്. അതിൻ്റെ അകത്തൊരു തടിപ്പട്ടി ഉണ്ടായിരുന്നു. ആ തടിപ്പട്ടിക്കകത്ത് വെച്ചത് മണക്കാട്ട് ഗോവിന്ദനാശാന്റെ നോട്ട് ബുക്കും ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്കും. അതിൽ നിന്നാണ് ഗുരുദേവകൃതികളെല്ലാം. ആ നോട്ട് ബുക്ക് നോക്കി അതനുസരിച്ചിട്ടാണ് ശാസ്ത്രി സാറ് ഗുരുദേവകൃതികൾ കറക്റ്റ് ചെയ്തത്. അത് അതിനകത്തുണ്ടായിരുന്നു. അപ്പോ ഹനുമാന്റെ ഉപാസനയെ കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഇവിടെ. ഇവിടെ മുരുകന്റെ ഉപാസന എന്നൊക്കെ പറയും. പക്ഷെ ആ ബുക്കിനകത്ത് എഴുതിയിട്ടിരിക്കുന്ന ഹനുമാന്റെ ഉപാസനയെ കുറിച്ച് അതൊരു നാടൻ ഉപാസന രീതി പ്രാകൃതമായിട്ട്. ഒരുപക്ഷെ മലയാള ദേശത്തൊക്കെ പ്രചരിച്ച് ആ അങ്ങനെ ഒരു ഉപാസനയെ കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ചിലരൊക്കെ പറയുന്നത്. അതുപോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹറാം ഹ്രീം ഹ്രൂ എന്നൊക്കെ പറഞ്ഞ് കുറെ മന്ത്രങ്ങളും എനിക്ക് വായിച്ചിട്ട് ഒരു താല്പര്യം തോന്നി. അന്നേ തോന്നിയില്ല. അപ്പോ അത്തരം കാര്യങ്ങൾ ഒരു ശാസ്ത്രം എന്നുള്ളതിലേക്ക് ഒരു രേഖപ്പെടുത്തിയെങ്കിലും സമാധി, ഇപ്പൊ പക്ഷെ ശിഷ്യന്മാരെ അതിനുവേണ്ടി ഗുരു നിയോഗിച്ചിട്ടില്ല. നിയോഗിച്ചിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ആർക്ക് സാധിക്കുന്ന കാര്യമല്ല. അത് ഞാൻ പറഞ്ഞു, ആർക്കും അങ്ങനെ ബ്രഹ്മവിദ് വരൻ മരിയാൻ വരിഷ്ഠ പദവിയിലൊന്നും പോയിരിക്കാൻ സാധിക്കുന്ന കാര്യം. പണ്ട് സാധിച്ചിരിക്കാം, അതില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പഴയ കാര്യം അറിയില്ലെന്നേ പറയാൻ പറ്റും. പക്ഷെ ഇനിയിപ്പോൾ അത് സാധിക്കുന്ന കാര്യം അങ്ങനെ ഇരിക്കാന്ന്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാരിങ്ങനെ ആരോടും മിണ്ടാതെയും പറയാതെയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അവര് മിണ്ടാതെയൊക്കെ ഇരിക്കും ഇങ്ങനെ. അവരിതുപോലെ വരിഷ്ഠ പദവിയിലൊക്കെ അല്ലെങ്കിൽ വരിയാനെന്നൊക്കെ പറയും, അതൊക്കെ മാനസിക രോഗികളാണ്. അങ്ങനെ എന്നെ ഒരാളെ കൊണ്ടുപോയി കാണിച്ചു, കുറച്ചുപേര് പള്ളിക്കാവിൽ നിന്ന് കൊണ്ടുപോയി കാണിച്ചു. അപ്പോ ഒരു എന്താണ്, ഞാനും അങ്ങനെ ചിലരെ കാണാൻ പോയി. ഒന്ന് എന്താണ്, കന്യാകുമാരിയിലൊരു മായിയമ്മ ഉണ്ടായിരുന്നു, അവിടെ ഒരു നയനാർസ്വാമി ഉണ്ടായിരുന്നു. മായിയമ്മയുടെ അടുത്ത് ഞാൻ പലതവണ പോയിട്ടുണ്ട്. എന്റെ നാട്ടിൽ നിന്ന് അവിടെ പോകുന്നത് അധികം ദൂരമില്ല, അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ബസ് കയറും, രാവിലെ അവിടെ പോയിരിക്കും, വൈകുന്നേരം വരെ മായിയമ്മയുടെ അടുത്തിരിക്കും, തിരിച്ചു വരും. പിന്നെ ചിലപ്പോൾ വൈകുന്നേരം അവിടെ രാത്രി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. കുറെ നിരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഒട്ടാണ് ചിരിക്കുന്നത്, ഒരു മാനസിക പ്രശ്നമാണ്. അതിപ്പോ പറന്നു പോയതൊക്കെ കണ്ടു, ഞാനതൊന്നും കണ്ടിട്ടില്ല. ഇവർ കടലിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കടലെന്ന് വെച്ചാൽ അവിടെ തിരയെ ആൾക്കാരുടെ കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ കുളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ അധികം തിരയുള്ള സ്ഥലമല്ല. തിരയുണ്ടെങ്കിലും പാറയിലടി, അവിടെ ഒന്ന് പാറയിലടിച്ചാൽ ഒന്ന് ചെതറിപ്പോവും. ആ തിരയുള്ള സ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് ഇവര് പാറയിൽ നിന്ന് കക്ക വലിച്ചെടുക്കും. കക്ക വലിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഇതിന്റെ കരയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഈ പേപ്പർ പ്ലാസ്റ്റിക് ഇതെല്ലാം കൂടെ പറക്കി കൊണ്ടുവന്നിട്ടിട്ട് അതിലിട്ട് ചുട്ടെടുക്കും. ചുട്ടെടുത്ത് അത് അവരുടെ ഒരു ഇഷ്ട ഭക്ഷണം. ചുട്ടെടുത്ത് ഒരു പക്ഷിക്കും കുറെ പട്ടികളുണ്ട്, അതിനും എഴിഞ്ഞുകൊടുക്കും. അപ്പൊ ഈ പട്ടികളെല്ലാം ഇത് ഈ ചുട്ട സാധനം കിട്ടുന്നതുകൊണ്ട് പട്ടികളെ വരെ അടുത്തുനിന്ന് പോകത്തില്ല. അതൊരു സിദ്ധിയായി. പട്ടിക്ക് തീറ്റ കൊടുത്താൽ നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങൾ ഈ തെരുവ് പട്ടിയൊക്കെ തീറ്റ കൊടുക്കുക, എല്ലാം കൂടെ വന്ന് കയറും. പട്ടിക്ക് തീറ്റ കൊടുത്താൽ അത് ആരെ കൂടെ നിൽക്കും, അതൊരു സിദ്ധിയൊന്നുമല്ല. അപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള ചേഷ്ടകളും പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ അവർ മാനസികമായ ഒരു പ്രശ്നം വന്ന ആളാണ്, വേറൊന്നുമല്ല. പിന്നെ അവർ ഇനിയിപ്പോൾ വലിയൊരു സിദ്ധയാണെന്ന് പറഞ്ഞാൽ ഞാനും സിദ്ധനാകും, അതാണ് അതിൻ്റെ ഒരു ഗുണം. അവരുടെ സിദ്ധിയെ തിരിച്ചറിഞ്ഞ മറ്റൊരു സിദ്ധനെന്ന് എനിക്കും പേര് കിട്ടും. ഇതാണ് സിദ്ധി എന്ന് പറയുന്നത്. ഇത് വട്ടാണെന്ന് പറഞ്ഞ ആൾക്കാർ പറയും എനിക്കും വട്ടാണെന്ന്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നയനാരസ്വാമിയുടെ അടുത്ത് പോയി. നയനാരസ്വാമിയുടെ അടുത്ത് പറഞ്ഞാൽ അങ്ങേർ മുഴു വട്ടാണ്. ഇവരുടെ വട്ടിന്റെ ഒരു കോംപ്രമൈസ് ചെയ്യാറു മുഴുവട്ട്. അങ്ങേര് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആൾക്കാർ കൊണ്ട് അവരവിടെ മരുത്തുമാനി വലിയ സമാധിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും ആദ്യം ഈ നയനാരസ്വാമിയുടെ അടുത്ത് പോയപ്പോൾ ഞാനും നയനാരസ്വാമി കുറെയൊക്കെ ഞാൻ വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ട് ഞാൻ മരുത്തുമാനിയിൽ കയറുന്നതിന്റെ വരസൈഡ് ഒരു ചെറിയ കുടലിലായിരുന്നു. അപ്പോ അത് വേറെ നയനാരെന്ന് പറയുന്ന പൊതുവെ ശിവനെ പറയും, ഇങ്ങനെയൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ആൾക്കാർ പേരിട്ടാണ്, ഇങ്ങനൊരു ആന്ധ്രക്കാരനോ കർണാടകക്കാരനോ മറ്റാണ്. പക്ഷെ ഈ മലയാളികൾ തന്നെ അവർക്ക് മാനസികമായ ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് മലയാളം ശരിക്ക് പറയാൻ പറ്റില്ല. ഭാഷ ശരിക്കും ഭാഷ സ്വാധീനം നഷ്ടപ്പെട്ടു, മെന്റലായിട്ട് പ്രശ്നമാണ്. ഇങ്ങനൊക്കെ ആ ഭാഷയെ അറിയത്തില്ല. എന്തോ ഇതാത് നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ആൾക്കാർ ചെന്ന് പൈസയെ കൊടുക്കും. പൈസ കൊടുക്കും, ചിലപ്പോൾ ചിലരുടെ കാര്യങ്ങൾ നടക്കും. അത് മനുഷ്യന്റെ കാര്യം എവിടെയെങ്കിലും അങ്ങനെയെങ്കിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ജയവും പരാജയവും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇയാള് ഈ നയനാർസ്വാമിയുടെ അടുത്ത് പോയില്ലെങ്കിലും അതൊക്കെ സംഭവിക്കും, പോയാലും സംഭവിക്കും. നല്ലത് സംഭവിച്ചാൽ നയനാർസ്വാമിക്ക് കോളടിച്ചു, നയനാർസ്വാമിയുടെ തപശക്തി കൊണ്ടാണ്. അപ്പൊ ഞാനും ഇവിടെ ഒരു വേദാന്താനന്ദ ഉണ്ടായിരുന്നു അറിയാമോ, എന്താണ് സമാധിയായി എന്ന് കേട്ട്. പുള്ളി വലിയൊരു സിദ്ധനെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയത്. എനിക്ക് കുറെ സമയം കണ്ട് ഞാനെല്ലാം പണ്ടേ എല്ലാം ക്രിട്ടിക്കലായി നോക്കുന്ന ആളാണ്. അല്ലാതെ എന്തെങ്കിലും കണ്ടാ അങ്ങോട്ട് ചാടി വീണ് എന്താണ്, അങ്ങനൊരു സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്നാലും അന്നത്തെ കാലത്ത് എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാണുമോ എന്നുള്ളൊരു സംശയം ഇങ്ങനെ പലരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ അപ്പൊ സംശയം പോകും. ആദ്യ സംശയം ഉണ്ടായിരുന്നു, ചെറിയൊരു വിശ്വാസമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഞാനൊരിക്കെ ഇവിടെ ചെന്നപ്പോ അവിടെ അവിടെ ഒരു ക്ഷേത്രമുണ്ടല്ലോ, വലിയ ക്ഷേത്രം, രാമേശ്വരം. രാമേശ്വരമല്ല നമ്മുടെ ശുചീന്ദ്രത്തി എന്നപ്പോ അവിടെ ശുചീന്ദ്ര ക്ഷേത്രത്തിന് മുകളിൽ അങ്ങ് പിറകില് ഒരാളിരിക്കുന്നു. അയാൾക്ക് ഇത്രയും നീളത്തിന് നഖമുണ്ട്, ഇത്രയും ഇത്രയും നീളം വരും നഖം. ഒരു രണ്ടടി അല്ലെങ്കിൽ ഒരടിയെങ്കിലും വരും, ഒരടി നീളം വരും. നഖം പുലർത്തി ഇങ്ങനെ ഇരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്ന താടി പുലർത്തി അങ്ങനെ ഇരിക്കും. കുറെ മുമ്പാണ് ഞാന് ഒരു 25 പൈസ, അന്ന് 25 പൈസ വിലയുള്ള സമയമാണ്. 25 പൈസക്ക് നമുക്കവിടെ ഇപ്പൊ സാധനം വാങ്ങിയപ്പോ, ഇപ്പൊ അതില്ലല്ലോ. ഞാനൊരു 25 പൈസ എടുത്ത് ഇയാളുടെ മുമ്പിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇയാൾ ആ 25 പൈസ എടുത്ത് ഒരൊറ്റയേറി ദൂരോട്ട്. അപ്പൊ ഞാൻ പിന്നെ ശരി, അതും സിദ്ധിയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. ഞാൻ കുറച്ച് മാറി നിന്ന് ഇയാളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഇപ്പുറത്ത് ഒരു വേപ്പിന്റെ ഒക്കെ അടുത്താണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ വരുവ് കൊണ്ടുവച്ചു, അയാൾ പതുക്കെ അതെടുത്ത് പോക്കറ്റ് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 25 വയസ്സ് ആയതുകൊണ്ടാണ് ഇയാളുടെ അടുത്ത് എറിഞ്ഞത്. ഇതാണ് സിദ്ധൻ. ആ സംഭവം അവിടെ തീർന്നില്ല. പിന്നെ കുറച്ച് ദിവസം പിന്നെ കഴിഞ്ഞ് പിന്നെ ഞാൻ അന്ന് ഞാൻ ഇവിടുത്തെ പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്താണ്, 95 അല്ലേ ആ സമയത്തൊക്കെ, 95 അല്ലേ 96 ആ സമയത്താണ്. കാരണം ഇവിടെ പ്രശ്നം ഉണ്ടായ ഉടനെ ഞാൻ ഓടുന്നത് മരുത്തമലയിലായിരിക്കാണ്, ഡയറക്റ്റ് വണ്ടി കയറുന്നു. പിന്നെ ഞാൻ മരുത്തമലയിലായിരുന്നു അന്ന് ഇവിടുത്തെ ഈ പ്രശ്നം ഉണ്ടാവും. പ്രശ്നങ്ങൾ തീരുന്നതുവരെ പ്രകാശാനസ്വാമി തിരിച്ചുകൂടെ അധികാരത്തിൽ വരുന്നവരെ ഞാൻ മരുത്തമലയായിരുന്നു. വിശുദ്ധാനസ്വാമിയുടെ കസ്റ്റഡിയിലായിരുന്നു. ഇവരൊക്കെ ഇവരൊക്കെ പലരും പല വഴിക്ക് പോയി അവരവരുടെ എന്താണോ. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ആ ഒന്നും പറയും പല സ്ഥലത്തും അവർക്കൊക്കെ എവിടെയാണോ പോകാൻ പറ്റിയ ആ സ്ഥലങ്ങളിലൊക്കെ പോയി. ഞാൻ ഈ കാലം മുഴുവൻ വിശുദ്ധാനസ്വാമിയുടെ കസ്റ്റഡിയിലായിരുന്നു. വിശുദ്ധാനസ്വാമി എന്നെ അവിടെ പിടിച്ച് നിർത്തിയാണ് ബലാൽക്കാരാണ്. ഞാൻ വടക്കേ ഇന്ത്യക്ക് പോകാൻ തുടങ്ങിയതാണ്. ഞാനിവിടെ നേരെ മരുത്തുമാരെ പോയിട്ട് കന്യാകുമാരിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡിയാക്കിയാണ്. അല്ല, ഞാൻ ഇവിടെ നിന്നും ഇവിടെ യുദ്ധം നടത്താനും കേസ് കടത്താനും നിന്നയാളല്ല. അതിന് ശരിയായ സാക്ഷിയാണ് ഒന്ന് വിശുദ്ധാനസ്വാമി, മറ്റൊന്ന് ഇപ്പൊ മദ്രാസിൽ ഇരിക്കുന്ന ആരാണ്, ദേവാനന്ദ സ്വാമി. ദേവാനന്ദക്ക് എന്നെക്കാളും ബുദ്ധിയുണ്ടായിരുന്നു അന്ന്. തീർച്ചയായിട്ടും ഞാൻ മരുത്താമലി ചെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോകണം. പുള്ളി എന്നോട് സ്വാമി ഇവിടെയെങ്കിലും നിൽക്കരുത്, ഇത് വെറും വൃത്തികെട്ട കേസാണ്, സ്വാമി രക്ഷപ്പെട്ടു പോക്കോ, വടക്കേ ഇന്ത്യയിലേക്ക് പോക്കോ എന്ന് പറഞ്ഞു. ഒരു രാത്രി മുഴുവൻ പുള്ളി എന്നെ ഉപദേശിച്ചു. ഇവിടെ ബ്രഹ്മവിദ്യാർത്ഥിയായിരുന്നു, അല്ല എന്നോടുള്ള സ്നേഹം കൊണ്ടായാണ് പറഞ്ഞത്. പഴയ പേര് ഞാൻ പറയുന്നില്ല. സ്വാമി വടക്കേ ഇന്ത്യക്ക് പോയി, ഞാനും പറഞ്ഞു ഞാൻ പോകാൻ തീരുമാനിച്ചിരുന്നു. പിറ്റേ ദിവസമാണ് തിരുവനന്തപുരത്തെ SNDP യൂണിയന്റെ പ്രസിഡന്റും അന്നത്തെ ആരാണ്, സാംബം വക്കീൽ, സാംബം വക്കീലും പിന്നെ രണ്ടു മൂന്ന് പേരെല്ലാം കൂടെ തിരുവനന്തപുരത്ത് വന്നു. അല്ല, മരുത്താമലി വന്നു, ഞാൻ അവിടെ ചെന്നെന്ന് അറിഞ്ഞുകൊണ്ട്. ഇവർക്കിങ്ങനെ ഒരു കേസ് നടത്താനൊരു ഇത് നോക്കിയിരിക്കുകയാണ്. വിശുദ്ധാനസ്വാമി അവിടെയുണ്ട്, മച്ചമ്പി. അങ്ങോട്ട് പേരെന്താണ് പേര്? ചമ്പി മണിബൻസ്. അങ്ങനെ ഒരു ടീം തിരുവനന്തപുരത്ത് അന്ന് ശാശ്വതൻ സ്വാമിക്കെതിരായി നിൽക്കുന്ന ഒരു സ്ട്രോങ് ടീം, അതും അവിടുത്തെ SNDP യൂണിയന്റെ നേതൃത്വത്തിലാണ്. അവരെല്ലാവരും കൂടെ അവിടെ വന്ന് വിശുദ്ധാനസ്വാമി വിളിച്ചു വരുത്തുകയാണ്. വന്നിട്ട് എന്നോട് പറഞ്ഞ്, എന്റെ ഇടയ്ക്ക് അതുകൂടെ പറഞ്ഞേക്കാം, ഇരുന്നോട്ടെ, ഒരു മസാല. എന്നോട് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം പോകാൻ റെഡിയായിരിക്കുകയാണ്. വിശുദ്ധാനസ്വാമി എടുത്ത് പറഞ്ഞ് ഞാൻ പോകും, ഞാൻ അവിടെ ഇരിക്കുന്നില്ല, എനിക്ക് കേസിനും മഴക്കിനും താല്പര്യമില്ല, പിന്നെ ഞാൻ ചിവേരിയിൽ നിൽക്കില്ല, അവിടുത്തെ പ്രശ്നമൊക്കെ തീരും, ബ്രഹ്മചാരികളൊക്കെ അവിടെ തുറന്നോളൂ, അവരൊന്നും പോടുന്ന ഓടേണ്ട കാര്യമില്ല, ഞാനങ്ങ് പോയിക്കാം എന്ന് പറഞ്ഞു. അപ്പോ ഇവരെല്ലാരും കൂടെ ഇങ്ങോട്ട് വന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഈ എന്താണെന്ന് ഒരു ശക്തമായൊരു നിലപാടിൽ അന്ന് നിൽക്കാൻ എനിക്കറിയത്തില്ല. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവർ പറഞ്ഞ് വീണ്ടും പറഞ്ഞ് ശിവഗിരിയെ രക്ഷിക്കാൻ കുട്ടി ഒരേ ഒരു അവസരമാണ്. സ്വാമി കളഞ്ഞിട്ട് പോരും, സ്വാമി ഒന്നും ചെയ്യണ്ട, സ്വാമിയുടെ പേരേ പുറത്തു വരത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ വന്നില്ലെന്ന്. സ്വാമിയുടെ പേരേ പുറത്തു വരത്തില്ല, സ്വാമി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേപ്പറിൽ ഒരു ഒപ്പിട്ടാ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ആ എന്ത് പേപ്പറെന്നുപോലും എനിക്കറിയത്തില്ലായിരുന്നു, അത് വക്കാലത്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു, മനസ്സിലായോ? കാരണം ഞാനൊരിക്കലും കോടതിയിൽ പോവുകയോ പോലീസ് സ്റ്റേഷനിൽ പോവുകയോ വക്കാലത്തൊപ്പിടുകയോ യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞാൽ ഈ പേപ്പറൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി, ഞാൻ ചോദിച്ചത് കോടതിയിൽ കൊടുക്കാനാണ്. ഈ വക്കാലത്തുള്ള പേര് ഞാൻ അതിനുശേഷമാണ് കേൾക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ എന്നെ ഒപ്പിടിച്ചു ഒപ്പിടിച്ചു കഴിഞ്ഞാൽ വിശുദ്ധാനന്ദ സ്വാമി പറഞ്ഞു, സ്വാമി ഒരു ഒരാഴ്ചയോടെ ഇവിടെ നിൽക്കണം, ചിലപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകണമെന്ന് വക്കീല് വിളിച്ചു പറഞ്ഞു. അങ്ങനെ നിന്ന് നിന്ന് അവസാനം എല്ലാം ഇതാരുടെ തലയിലായി, എന്റെ തലയിലായി. അപ്പോ പിന്നെ ഞാൻ ജോറായിട്ട് തന്നെ നിന്ന്, അത് ശരിയാണ്. കാരണം പിന്നെ നമുക്ക് മാറാൻ പറ്റില്ലല്ലോ, ഈ സംഘത്തിൽ പെട്ടുകഴിഞ്ഞാലേ നമുക്ക് പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. പിന്നെ ഞാനും അതിനൊപ്പം നിൽക്കേണ്ടി വന്നു, പൂർണ്ണ മനസ്സോടെ അല്ല, മനസ്സില്ല മനസ്സോടെ. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാനിത് പെട്ടുപോയത്. ഞാൻ പോയത്, ഞാൻ ഇവിടെ ചോദ്യം ചെയ്തു എതിർത്തു, അതൊക്കെ ശരിയാണ്. വേണ്ടാധീനങ്ങളെയൊക്കെ ചോദ്യം ചെയ്ത് ശരിയാക്കും, കേസ് വഴക്ക് അതുമായിട്ട് പോകാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. നിങ്ങൾ ദേവാനന്ദ സ്വാമിയോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു തരും എന്റെ സത്യസ്ഥിതി കുറച്ച് പേരെങ്കിലും അറിയണമെന്ന്, അല്ലെങ്കിൽ ഞാനെന്തുകൂടെ ഗൂഢാലോചന നടത്തി അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞ് പ്രചാരങ്ങൾ ഒരുപാടുണ്ട്. ഇവരും മനഃപൂർവ്വം പ്രചരിപ്പിച്ചതാണ്. ഞാൻ എന്താണ് RSS നേതാവായിരുന്നു, അവിടെ പോയി അവരെയൊക്കെ കണ്ട്, ഞാനാരെയും കാണാൻ പോലും ഞാൻ വരുത്താൻ വരില്ല. ഞാൻ ഈ തിരിച്ച് പ്രകാശാനന്ദ സ്വാമിയുടെ വരാൻ, അതിനിടയ്ക്ക് ഞാൻ കുറേ കാലം അവിടെ നിന്നപ്പോൾ സൈ കെട്ട് പൊന്മനയ്ക്ക് പോയി, കുറെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ താമസിച്ചു. അതൊക്കെ കേസൊക്കെ അങ്ങോട്ട് ഹൈക്കോടതി സുപ്രീം കോടതിയിലൊക്കെ എത്തിയതിന് ശേഷമോ പിന്നെ അങ്ങനെ ഒരു മാറ്റം വരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നതിന് ശേഷം അത് കാരണം എന്ന് വെച്ചാൽ പിന്നെ അപകടപ്പെടുത്തുമെന്നുള്ളൊരു ഇത് വന്നു, കൊല്ലാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ഉണ്ട് അവിടെ വഞ്ചിയൂർ വെച്ച് തന്നെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ എന്താണ് മാറാൻ ശ്രമിക്കുന്നു. പിന്നെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആളിനെ നമ്മുടെ ആരാണ് വിശ്വരുദാനന്ദ സ്വാമി ഒരു സായളെയും കൂട്ടി പന്മനോ അയാൾ നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിച്ചില്ല, എന്നെ തട്ടിക്കൊണ്ടുപോകാനാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് വെച്ച് സ്വാമിക്ക് ഓർമ്മയേണ്ട ഒരു സംഭവം നടന്നു. അപ്പം ഞാൻ റീവൈൻഡ് ചെയ്തപ്പോൾ ശരിയാ, ഇയാൾ പറഞ്ഞു ശരിയാ. അപ്പം എന്ത് നീചകൃത്യം ചെയ്യും, ആരെയും കൊല്ലാനൊന്നും മടിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പം ഇരിക്കുന്നതിന് ഞാൻ കുറച്ച് വേറെ ധൈര്യം കൊണ്ട് കുറച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ സന്യാസിമാരെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീച മനസ്സുള്ള ആൾക്കാരാണ്, കൊല്ലം വരെ അവർ മടിക്കത്തില്ല. പകയും വിദ്വേഷമൊക്കെ വന്നിട്ട് ഞാൻ രക്ഷപ്പെട്ട, എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടതാണ്, രണ്ടു പണം ശ്രമിച്ച് ആ എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ഏർപ്പാട് ചെയ്ത ആള് പന്മന ആശ്രമത്തിൽ നിന്ന് എന്നോട് പറഞ്ഞു, എന്നെയാണ് ഏർപ്പാട് ചെയ്തത്. വിശുദ്ധാനന്ദ സ്വാമിയോട് ചോദിച്ചു ആരാണ്, പക്ഷെ അയാള് പറഞ്ഞു ഞങ്ങൾക്കറിയാം സ്വാമി നിരപരാണെന്ന്, പക്ഷെ ക്വട്ടേഷൻ അല്ലേ, ക്വട്ടേഷൻ ആകുമ്പോ ചെയ്തേ പറ്റും. ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന ശിവരി സ്വാമിമാരെ കുറിച്ച് ഞാൻ മോശം പറഞ്ഞൊന്നും വിചാരിക്കരുത്, ഒറിജിനൽ ശിവരി സ്വാമിമാര് തന്നെ ഇതൊക്കെ ചെയ്തു, അല്ല പുറത്തുനിന്നാലും ചെയ്തല്ല. ഏത് സ്വാമിയാണ് ചെയ്തതെന്ന് അറിയാം. വഞ്ചിയൂര് വെച്ച് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ഒരു ഇടി എന്ന് വെച്ചാൽ ഒരു സ്റ്റേ വയർ ഞാൻ അതിനപ്പുറത്തായി പോയി, അല്ലെങ്കിൽ അന്ന് ഇടിച്ചു വന്നത്. അപ്പൊ ഞാൻ രണ്ട് സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആരും കൊല്ലാനും മടിയില്ലാത്തവരാണ്. അപ്പൊ ഞാനവിടെ ആയിരുന്നു, ഇവിടെ വരുത്തോ, ഞാൻ ഇവിടുന്ന് ഇപ്പൊ അങ്ങോട്ട് പോയത് പെട്ടെന്ന് ഓർമ്മയിൽ വന്നുകൊണ്ട് പറഞ്ഞ. അങ്ങനെ സ്വാമിയുടെ അതല്ലല്ലോ, അതുമല്ലല്ലോ, പെട്ടെന്ന് അങ്ങ് പോയ എങ്ങനെ അതല്ലേ. ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് ഞാൻ മരുത്തോമലയിലേക്ക് പോയത് എന്തിന് പറഞ്ഞു? ഇവിടുന്നാ ടേണിംഗ് പോയിന്റ്. ആ നയനാർസ്വാമി, മനസ്സിലായി, അവിടെ നയനാർസ്വാമി. ഞാൻ പറഞ്ഞതൊന്നുമല്ല, അവിടെ വെച്ചൊരു സിദ്ധനെ കണ്ട കാര്യം പറഞ്ഞപ്പോഴാ അങ്ങോട്ട് പോയി. ഏത് നഖമൊക്കെ വളർത്തിയ ആ സിദ്ധൻ. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്ക് അശകലം ഇവിടുത്തെ പൊളിറ്റിക്സ് കൂടെ വന്നു. ഇടയ്ക്കിടയ്ക്ക് അത് കയറ്റി വിടാം, ഒരു പുട്ടിന്റെ ഇടയ്ക്ക് തേങ്ങ ഇടുമ്പോലെ ഒരു രസം. ചവയ്ക്കാൻ ഒരു രസമുണ്ടല്ലോ അല്ലേ, പുട്ടിന്റെ ഇടയ്ക്ക്. സത്യമാണ്, എനിക്ക് വെള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ കുറച്ചു ദിവസം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഇയാളെ വീണ്ടും കാണാൻ പോയി. ഇയാളെ കാണുന്നുണ്ട്. ഞാൻ പിന്നെ എന്തോ തപസ്സൊക്കെ മതിയെങ്കിൽ പോയാന്ന് പറഞ്ഞ് ഞാൻ ഇനി വന്നപ്പോഴത്തേക്ക് ഇയാള് നഖമൊക്കെ അതുപോലെയുണ്ട്. ഇയാള് കാവ്യാണ്, അതിന്റെ പുറത്തോട്ട് ഒരു ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. ഞാൻ ഈ കെട്ടുമ്പോൾ ഒരു വീതിയുള്ള ബെൽറ്റ്. അയാള് ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ അയാൾ ഇപ്പുറത്ത് വന്ന് ഒരു കടയിൽ വന്ന് പോക്കറ്റ് ചെയ്യുന്നു, നോട്ടിങ്ങനെ വലിച്ചെടുത്ത് കൊടുത്തിട്ട് ഫ്രൂട്ട് വാങ്ങിച്ച് കഴിക്കുന്നു. അത് ഞാൻ പുറത്ത് നിന്നുകൊണ്ട് ഇയാളെ കണ്ട അയാൾ വെള്ളം ആരും ഒന്നും കഴിക്കാത്ത ആളെന്ന് തോന്നുന്നു. അയാള് ഫ്രൂട്ട് കഴിച്ചു, അതും കഴിഞ്ഞു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ഒരു ദിവസം മരുത്തോമലയിൽ ചെന്നപ്പോ ഇയാൾ അവിടെ ഇരിക്കും. അപ്പൊ ഞാൻ സ്വാമിയോട് ചോദിച്ചു, ഇവർ അവിടെ ഇരിക്കുന്ന സിദ്ധനല്ല, സിദ്ധനൊക്കെയാണ് അവര്. ഇയാളവിടെ നിന്ന് പൈസ പിരിച്ചോണ്ട് അമ്പലക്കാർ അവിടെ നിന്ന് ഓടിച്ച് ഇപ്പൊ ആഹാരത്തിന് നിവർത്തിയത്, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൂടെ അവര്. ഇതൊക്കെയാണ് സിദ്ധന്മാര്. പണ്ട് അവിടെ എങ്ങനെ ഇരുന്ന് ഇപ്പൊ എങ്ങനെ? ഇപ്പൊ ഉച്ചക്ക് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കും. അവിടെ നിന്ന് ഭക്ഷണം കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമാണ്. അപ്പോ സിദ്ധിയെക്കുറിച്ചൊക്കെ ഈ എന്താണ് വാസനാ നിരോധത്തെ കുറിച്ചൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിലും ശിഷ്യന്മാരതിനു വേണ്ടിയൊന്നും നിയോഗിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഗുരു ശിഷ്യന്മാരെയൊക്കെ നിയോഗിച്ചെന്ത് കർമ്മരംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കുക, അത് ആത്മശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവനവന്റെ ശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അത് തന്നെയാണ് ഗുരു പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഈ രണ്ടുമുണ്ട്, വാസന ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ വാസന നശിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവൃത്തി ഉപേക്ഷിക്കുകയാണെങ്കിൽ, എല്ലാ പ്രവൃത്തിയും ഉപേക്ഷിക്കുകയാണ്, പുസ്തകം എഴുതുന്നതും ക്ലാസ് എടുക്കുന്നതെല്ലാം ഉപേക്ഷിക്കുകയാണ്. എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് സമാധി ചെയ്യാൻ പറ്റില്ല, ഞാൻ സമാധി ശീലിക്കണമെങ്കിൽ എന്ത് വേണം? കംപ്ലീറ്റ് ഈ പരിപാടിയും നിർത്തിയിട്ട് അതിനുവേണ്ടി മാത്രം ശ്രമിക്കണം. എന്നാലേ എനിക്ക് എന്താകാൻ പറ്റൂ? വരൻ വരിയ മരിഷ്ടം, അങ്ങനെ എത്താൻ പറ്റൂ. അല്ലാതെ ഞാൻ ഇവിടെ വന്ന് രാവിലെ വൈകുന്നേരം ക്ലാസ് കൊടുത്തിട്ട് അരമണിക്കൂർ മുറി ഇരുന്ന് സമാധി ശീലിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗുരു അങ്ങനെ ഒരു നിർദ്ദേശം ശിഷ്യന്മാർക്ക്, ശിഷ്യന്മാരുടെ മുമ്പേ വെച്ചിട്ടില്ല, പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അത് വാസിഷ്ഠത്തിലുള്ള കാര്യമാണ്, ഗുരു പുതുതായിട്ട് എഴുതിയില്ല. അപ്പോൾ അദ്വൈതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ എഴുതി വെച്ചാണ് എന്ന് മനസ്സിലാക്കും. പിന്നെ ഗദ്യകൃതിയിൽ ഗുരു പറയുന്നത് അതുപോലെ തന്നെയാണ്, ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നതും ഒരു ശിഷ്യനെ വിളിച്ച് പറയുന്നതും തമ്മിൽ വ്യത്യാസം. ശിഷ്യന്മാരെങ്ങനെ ആരും വിളിച്ച് നിങ്ങളിത് ചെയ്യണം എന്ന നിർദ്ദേശമായിട്ട് അങ്ങനെ ആരും കാണുന്നില്ല. ആദ്യകാലത്ത് ശിഷ്യന്മാരല്ലേ, ആത്മാനുസ്വാമിക്ക് എന്തായിരുന്നു പണി? വൈദ്യമായിരുന്നു. ഇവിടെ സമാധിയൊന്നും ആയിരുന്നില്ല. ഗോവിന്ദാനുസ്വാമിക്ക് എന്തായിരുന്നു? ആദ്യകാല ശിഷ്യന്മാരെ കുറിച്ച് പറയാം. ഇവരെല്ലാവരും ഇങ്ങനെ സമൂഹത്തിൽ നിൽക്കുകയായിരുന്നു. ഇനി അടുത്ത ശിഷ്യനെന്ന ബോധാനുസ്വാമി എന്തായിരുന്നു? ജീവിതകാലം മുഴുവൻ ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവരാരും സമാധി സമാധിക്ക് വേണ്ടിയിട്ട് ആരും പരിശ്രമിച്ചായിട്ട് അവരൊരു അതുകൊണ്ട് ഗുരു നിർദ്ദേശിച്ചത് എന്താണ്? പ്രവർത്തിച്ച് വാസന ഇല്ലാതാക്കുക എന്ന് പറയും. പ്രവൃത്തിയിലൂടെ വാസനയെ നശിപ്പിക്കുക, അതാണ് ഗുരു നിർദ്ദേശിച്ചത്.